ക്രിയാർത്ഥോപപദസ്യ കർമ്മണി സ്ഥാനിന ക്രിയാർത്ഥ ക്രിയ ഉപപദം യസ്യ തസ്യ സ്ഥാനിനോ അപ്രയോജ്യമാനസ്യ കർമ്മണി ചതുർഭ്യസ്യ ക്രിയാർത്ഥോപപദസ്യ ക്രിയാർത്ഥ ഉപപദം യസ്യ ക്രിയാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയാർത്ഥ ക്രിയ അർത്ഥ പ്രയോജനം യസ്യാസ ക്രിയാർത്ഥ അന്യപദാർത്ഥം എന്താണ് അന്യപദാർത്ഥം എന്താണ് അന്യപദാർത്ഥം ക്രിയ ക്രിയ അർത്ഥ പ്രയോജനം അർത്ഥ എന്ന് പറഞ്ഞാൽ പ്രയോജനം യസ്യാഹ ക്രിയ ആ ക്രിയണെന്ന് പറയുന്നത് ക്രിയാർത്ഥ ക്രിയ എന്നുവെച്ചാൽ ക്രിയയ്ക്ക് വേണ്ടിയുള്ള ക്രിയ ഇവിടെ ഫലേഭ്യോ വ്യാധി ഫലാന്യാഹർത്തും വ്യാധി ഇവിടെ ക്രിയാർത്ഥ ക്രിയ ഏതാണ് അതാണ് മുഖ്യമായ ക്രിയ മറ്റൊരു ക്രിയയ്ക്ക് വേണ്ടിയുള്ള ക്രിയ ഇവിടെ മറ്റൊരു ക്രിയ ഏതാണ് ആഹരണം അപ്പോ ക്രിയാർത്ഥ ഉപപദസ്യ എന്ന് പറയുന്നത് അന്വയിക്കുന്നതിനോടാണ് ഏതിനോടാണ് അതെങ്ങനെ അന്വയിക്കും ക്രിയാർത്ഥ ഉപപദസ്യ അന്വയിക്കുന്നതിനോട് സ്ഥാനിന അതാണ് പറഞ്ഞത് ക്രിയാർത്ഥ ക്രിയ ഉപപദം യസ്യ സ്ഥാനിന ഇവിടെ തുമ്മിൻ നുല്ല് രണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഉദാഹരണം കൊടുക്കുന്നത് തുമ്മിനാണ് എന്നാണ് അപ്പോ ക്രിയാർത്ഥ ക്രിയ ഉപപദമായിരിക്കുന്നത് ഏതിന് സ്ഥാനിക്ക് സ്ഥാനി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്രയോജ്യമാനം എന്ന് പറഞ്ഞാൽ എന്താ എന്താ അർത്ഥം ക്രിയാർത്ഥ ക്രിയയുടെ സമീപത്തിൽ ഉച്ചരിക്കപ്പെട്ട് അപ്രയോജ്യമാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉച്ചരിക്കപ്പെടാതെ പക്ഷെ ബോധ്യം ഉണ്ടാകുന്നു അർത്ഥം അറിഞ്ഞിട്ട് പ്രയോഗിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു ശബ്ദം അപ്പൊ ഇവിടെ അർത്ഥം അറിഞ്ഞിട്ട് പ്രയോഗിക്കാതിരിക്കുന്നത് ആഹർത്തും എന്ന് പറയുന്ന ശബ്ദമാണ് ക്രിയാർത്ഥ ക്രിയ അതായത് ഉപപദം എന്ന് പറയുന്നത് യാതി അതാണ് അപ്പോ യാതി എന്ന് പറയുന്നത് ഉപപദമായിരിക്കുന്നു ഏതിന് സ്ഥാനിക്ക് യാതി എന്ന് പറയുന്നത് ഉപപദമായിരിക്കുന്നത് സ്ഥാനിക്ക് സ്ഥാനി എന്ന് പറയുന്ന ഏത് ആഹർത്തും എന്തുകൊണ്ട് അതിനെ സ്ഥാനി എന്ന് പറഞ്ഞു അപ്രയോജ്യമാണ് അപ്പോ ആഹരണത്തെയാണ് ആഹർത്തം ബോധിപ്പിക്കുന്നത് അവ്യയ കൃതോ ഭാവേ എന്നാണ് നിയമം അല്ല പൊതു നിയമമാണ് അവ്യയ കൃതോ ഭാവേ എന്ന് വെച്ചാൽ അവ്യയങ്ങളായ കൃദന്തങ്ങൾ ഭാവാർത്ഥത്തിലായിരിക്കും ഭാവാർത്ഥം എന്ന് വെച്ചാൽ ക്രിയാർത്ഥത്തിലായിരിക്കും അപ്പൊ ഇത് ആഹരണം എന്ന് പറയുന്ന ഒരു ക്രിയയെ ബോധിപ്പിക്കാനാണ് എന്ത് പറഞ്ഞത് ആഹർത്തും അത് അവ്യയമാണ് കൃദന്തമാണ് ഭാവാർത്ഥമാണ് അത് അവ്യയമായത് ഏ സൂത്രപ്രകാരം ഏത് കൃന്മേജന്ത കൃന്മേജന്ത കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് പിറ്റേ ദിവസം ഒരു ദിവസത്തേക്ക് എങ്കിലും കുറഞ്ഞ പക്ഷെ ഓർക്കണം വ്യാകരണം എന്ന് പറയുന്നത് പഠിക്കുക മറക്കുക എന്ന് പറയുന്നത് സാധാരണ കാര്യമാണ് പഠിച്ച് പഠിക്കും മറക്കും അത് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ദിവസത്തേക്കെങ്കിലും ഓർക്കണം മറക്കാതിരിക്കും അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മാത്രമേ ഇത് മനസ്സിൽ നിർത്താൻ പറ്റൂ അല്ലാതെ പഠിച്ച് മറന്നു പോവുക എന്ന് പറയുന്നു പുതിയ സംഭവമല്ല അപ്പോ ക്രിയാർത്ഥക്രിയയായി ഏത് ജാതി, പിന്നെ സ്ഥാനിയായി അഹർത്തം. അത് എന്താണ്? അതും ഒരു ക്രിയയെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് പ്രയോഗിക്കാൻ പാടില്ല. അത് ക്രിയയാണെന്ന് അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ് അത് ക്രിയയാണെന്ന് അറിയുന്നത്? അതിന്റെ കർമ്മം അതറിയണം. ഇനി അതിനൊരു കർമ്മം വേണം. ആഹരിക്കുക എന്ന് പറയുന്നതിന്റെ കർമ്മം ഏതാണ്? ഫലേഭ്യോ, ഫലം. ആ കർമ്മത്തിൽ ഇവിടെ പറഞ്ഞു, എന്ത് പറഞ്ഞു? ചതുർത്ഥി വരുന്നു. ഇവിടെ എന്താ വരേണ്ടത്? ദ്വിതീയ വരേണ്ടത്. എന്തുകൊണ്ട്? കർമ്മണി ദ്വിതീയ ചതുർത്ഥി. പക്ഷെ നമ്മൾ പ്രയോഗിക്കുമ്പം ഫലേഭ്യോ ആഹർത്തം യാതി എന്ന് പ്രയോഗിക്കത്തില്ല. എന്തുകൊണ്ട്? ആഹർത്തം വന്നു കഴിഞ്ഞാൽ അതിന്റെ കർമ്മത്തിൽ എന്തുവരും? ദ്വിതീയ വരും. ഇത് ആഹർത്തം വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? പ്രവിദ്യമാനമായി സ്ഥാനിയല്ല. അപ്പം പിന്നെ കർമ്മമുണ്ട്, ക്രിയ ഉണ്ടെങ്കിൽ കർമ്മമുണ്ട്. അപ്പം അവിടെ എന്തുവരും? ദ്വിതീയ വരും. പക്ഷെ ഇത് പ്രയോഗിക്കാൻ പാടില്ല. ഇപ്പൊ ഫലേഭ്യോ യാതി എന്നും ചതുർത്ഥി ഒന്ന്, ഫലേഭ്യോ യാതി. അർത്ഥം പറഞ്ഞു, ഫലാനി ആഹർത്തം യാതി. വേറുദാഹരണം കൊടുക്കുന്നു. നമസ്കുർമോ നൃസിംഹായ. നൃസിംഹത്തിന് നമസ്കാരം. നൃസിംഹത്തെ നമസ്കരിക്കുന്നു. നൃസിംഹത്തിന് നമസ്കാരം എന്നെല്ലാം പറയാം. ഇവിടെ പ്രധാന ക്രിയ ഏതാണ്? നമസ്കാരം. നമസ്കാരമാണ് നമസ്കൃമോ. നമസ്കാരം എന്ന് പറയുന്നത് കരശിര സംയോഗാദി വ്യാപാരം. അതാണ് നമസ്കാരം. കൈയെടുത്തിങ്ങനെ ചേർത്ത് തലയിൽ വെച്ച് ഇങ്ങനെ പിടിക്കുമ്പോഴേ നമസ്കാരം മാത്രം. നമ്മളിങ്ങനെ കാണിക്കുന്നത് സലാമാണ്. നമ്മൾ നമസ്കാരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും നമസ്കാരം. കരശിര സംയോഗം വന്നാല് നമസ്കാരം. അതിന് അത് ഡാൻസിൽ പിടിക്കുന്ന ഒരു മുദ്രയാണ് ഭരതനാട്യത്തിൽ. ഭരതനാട്യം പഠിച്ചിട്ടുള്ളവർക്കറിയാം മുദ്രകളിപ്പെടുന്നവർക്ക്. കരശിര സംയോഗ അതി കരവും ശിരവും. അതിന്റെ വ്യാഖ്യാനത്തിലുണ്ട്, എഴുതേണ്ട കാര്യമില്ല. കരവും ശിരസും തമ്മിൽ സംയോഗം വരും. കരശിര സംയോഗാദി വ്യാപാരമാണ് നമസ്കാരം. അപ്പൊ നമസ്കാരം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് അകർമ്മകമായി പോകും. നമസ്കാരം. അപ്പോൾ അതുകൊണ്ടിവിടെ പറഞ്ഞു എന്താണ്? നൃസിംഹം അനുകൂലയിത്തും നടക്കണം. തുമുന്നന്തം നൃസിംഹത്തെ അനുകൂലമാക്കുന്നതിന് എന്നാണ്. അപ്പൊ അനുകൂലമാക്കുക എന്ന് പറയുന്ന ക്രിയയുടെ കർമ്മം എന്താണ്? നൃസിംഹം അനുകൂലമാക്കുന്നതിന്റെ കർമ്മമാണ് നൃസിംഹം. എന്നാണ് അനുകൂലം ആക്കുന്നതിന്റെ കർമ്മമാണ് നൃസിംഹം. മലയാളത്തിൽ നരസിംഹം എന്ന് പറയും, സംസ്കൃതത്തിനും പറയാം. പക്ഷെ നരസിംഹം എന്ന് പറയുമ്പോൾ ഈ ഭാഗവതം പ്രഭാഷകരൊക്കെ പറയുന്നത് നരയുള്ള സിംഹം എന്നാണ്. വലിയ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, സിംഹത്തിന് ഒരു താടിയൊക്കെ ഉണ്ടല്ലോ, അത് നരച്ചതാണ് നരസിംഹം എന്നൊക്കെ പറയും. നൃസിംഹം ആണ് ഇവിടെ കർമ്മം. അപ്പൊ മുഖ്യക്രിയ എന്ന് പറയുന്നത് നമസ്കാരം. അതിനോട് അത് ഉപപദമായിരിക്കുന്നു. ഏതിനോട്? അനുകൂലയിതു എന്ന് പറയുന്ന ക്രിയയോട്. അത് ക്രിയയാണ്, അതിനൊരു കർമ്മമുണ്ട്. അത് സ്ഥാനിയാണ് എന്ന് പറഞ്ഞാൽ അത് പ്രയോഗിക്കാൻ പാടില്ല. അർത്ഥം അറിഞ്ഞ് ഉപേക്ഷിക്കും. അപ്പോൾ അതിൻ്റെ കർമ്മമായി അനുകൂലിപ്പിക്കുക എന്നുള്ളതിൻ്റെ കർമ്മമായി നൃസിംഹം കർമ്മണി തിഥി വരേണ്ടതാണ്. അതിന് പകരം എന്ത് ചെയ്തു? ചതുർത്ഥി നൃസിംഹായ. അപ്പൊ നൃസിംഹായ നമസ്കർമ്മോ എന്നാണ്. എങ്ങനെ ഏത് രണ്ട് ക്രിയ? ആണ് നമസ്കരിക്കുക. ആരെ? നൃസിംഹത്തെ. സകർമ്മകം അനുകൂലയിത്തും എന്ന് പറയുമ്പോൾ എന്തുവരും? അതിന്റെ അർത്ഥം അങ്ങനെ എടുക്കണം. അർത്ഥം വെറും നമസ്കരിക്കുക എന്നെടുത്താൽ പോരാ. നമസ്കാരേണ അനുകൂലയിതും എന്നർത്ഥമാണ്. നമസ്കാരത്തിലൂടെ അനുകൂലിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇത് നേരത്തെ ആ കേവലം നമസ്കാരം എന്നെടുത്തു കഴിഞ്ഞാൽ അനുകൂലം എന്നുള്ള അർത്ഥം വന്നില്ലെങ്കിൽ അകർമ്മകം വരത്തില്ല. പക്ഷെ അവിടെ നമസ്കാരം എന്നുള്ളതിനെ സകർമ്മകമാക്കുന്നു. നമസ്കാരം എന്ന് വെച്ചാൽ കേവലം നമസ്കാരം എന്നല്ല, നമസ്കാരത്തിലൂടെ എന്തെങ്കിലും ചെയ്യുന്നു, സന്തോഷിപ്പിക്കുകയോ അനുകൂലിപ്പിക്കുകയോ. അതാണ് ദോഷയിതും അങ്ങനെയും പറയാം. സന്തോഷിപ്പിക്കുന്നതിന് അങ്ങനെ എടുക്കുമ്പോൾ അത് കർമ്മമാവും. ഏവം സ്വയംഭുവേ നമസ്കൃത്യ ഇത്യാദി വേറെ ഉദാഹരണങ്ങളുണ്ട്. സ്വയംഭുവേ നമസ്കൃത്യ എന്ന് പറയുന്നത് നൃസിംഹായ നമസ്കുർമോ. വയം നമസ്കുർമ കുർവഹ കുർമഹ. സ്വയംഭുവേ ഏത് വിഭക്തിയാണ്? യേസൂത്രം വന്നിട്ട് അവ സ്വയംഭുവേ എന്ന് വന്നു. സൂത്രം സ്വയംഭുവേ പഠിച്ചതാണ്. കേട്ടില്ല. അച്ചിശ്നുധാതു ബ്രുവാം ഭൂരിയങ് വങ്ങു. പ്രകാരം എന്തുവരും? വങ്ങു വരും. പക്ഷേ ഒങ്ങനെ നിഷേധിക്കുന്ന സൂത്രമുണ്ട്. ഏതാണ് ബാധിക്കുന്ന സൂത്രം? ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യ. എന്താ ആ അതിനെ നിഷേധിക്കുന്നതാണേത്? നഭൂസ്തുതിയോഹോ. അതുകൊണ്ട് എന്തുവരും? അജിഷ്ണുധാതു ബ്രുവാം യുവരിയങ് വങ്ങോ. അത് വരും. ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യ എന്ന് പറയുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? അതിന്റെ വൃത്തി എന്താണ്? ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യ. അതിന്റെ വൃത്തി ഏതാണ്? ഇവർണ. പിന്നെ ഇവർണാന്തസ്യ ഇവർണാന്തസ്യ ബാക്കി അനേകാച്ചോ അംഗസ്യ എന്താ പറയുന്നത്? അച്ചി സൂപി ഏരനേകാച്ചോ അസ്മി പൂർവസ്യ. അത് എണ്ണ് വിധിക്കുകയാണ്. ഇവർണാന്തസ്യ ധാതു അനേകാച്ച അംഗസ്യ എണ്ണ് വരുന്നു അച്ചരിക്കുമ്പോൾ. അതിവിടെ വരുമോ? ഇവിടെ ഇവർണാന്തമാണോ? അപ്പോൾ വരുന്ന ഏതാണ്? ഓസുപി. ഓസുപി വരും. അതെന്താ പറയുന്നത്? ധാത്തു അവയവ അസംയോഗപൂർവസ്യ ഊർണ തദന്തസ്യ അനേകാച്ചംഗസ്യ എൺസ്യാണ്. ഓസുപി പറയുന്നു. ഓസുപി അനുസരിച്ച് എണ്ണ വരണം. അപ്പോഴാണ് പറയുന്നത് എന്താണ്, ഞാ ഭൂസ്തുതിയോഹോ, അവിടെ എണ്ണിനെ നിഷേധിച്ച്. അപ്പൊ പിന്നെ എന്തുവരും, അജിശുനുധാതുബ്രുഗം വന്നിട്ട് പറയുന്നു സ്വയം ഭൂവേ, സ്വയം ഭൂ. അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്, സ്വയംഭൂ സ്വയംഭൂ സ്വയംഭുവ സ്വയംഭുവം സ്വയംഭൂ സ്വയംഭുവ സ്വയം ഭൂവ, പിന്നെ തൃതീയ സ്വയം സ്വയംഭുവ സ്വയംഭൂവി സ്വയംഭുവേ ആണ് സ്വയംഭുവേ. ഇവിടെ അങ്ങനെ തന്നെ എടുക്കുന്ന എന്താണോ, സ്വയംഭുവം അനുകൂലയിതും എന്നെടുക്കണം. പക്ഷെ അനുകൂലയിതും പ്രയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തുവരും, സ്വയംഭുവേ നമസ്കൃത്യ എന്ന് വരും. അങ്ങനെ വരും. അപ്പൊ ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത്, ഇവിടെയൊക്കെ ഒരു സ്തുമന്നന്ത ക്രിയ അർത്ഥം അറിഞ്ഞ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ കർമ്മത്തിൽ എന്തുവരും, ചതുർത്ഥി വരുന്നു. നേരിട്ട് കർമ്മത്തിൽ ചതുർത്ഥി വിധിക്കുകയാണ്. അടുത്ത് വരുന്നു തുമർത്താശ്ച ഭാവവചന ഭാവവചനാശ്ച ഇത് സൂത്രേണ യോ വിഹിത തദന്താ ചതുർത്ഥി സ്യാത് യാഗായ യാതി യഷ്ടം യാദീത്യർത്ഥ. അതായത് തുമൻ വിധിക്കുന്ന പ്രധാന സൂത്രമാണ് തുമുൺ നുലോ ക്രിയായാം ക്രിയാർത്ഥായ. അത് അതനുസരിച്ചിട്ടാണ് ഇവിടെ തുമൻ വന്നത്. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ വേറെയും സൂത്രങ്ങളുണ്ട്. അത് കഴിഞ്ഞു വരുന്നൊരു സൂത്രമാണ് ഭാവവചനാസ്ഥ. ഈ സൂത്രം പറയുന്നത് തുമൻ വരുന്ന അതേ അർത്ഥത്തിൽ തന്നെ ഖഞ്ഞ് തുടങ്ങിയ പ്രത്യയങ്ങൾ വരും. ഖഞ്ഞ് പോലെയുള്ള പ്രത്യയങ്ങൾ അത് കൃതന്ധത്തിൽ വരുന്നതാണ്. അർത്ഥം ഇത് തന്നെയാണ്. ഉദാഹരണം യജ്ജധാതു യജ്ജദേവപൂജ സംഗതികരണ ദാനേഷ്. യജിൽ നിന്ന് ഖഞ്ഞ് പ്രത്യം വന്നു കഴിഞ്ഞാൽ യാഗഹ എന്ന് വരും. യജിൽ നിന്ന് ഖഞ്ഞ് എന്ന് പറയുന്ന പ്രത്യം വന്നിട്ട് യാഗഹ. രമധാതുവിൽ നിന്ന് ഖഞ്ഞ് വന്നിട്ട് രാമഹ എന്ന് വരും പോലെ യജ്ജധാതുവിൽ നിന്ന് ഖഞ്ഞ് വന്ന് യാഗഹ എന്ന് വരും. യാഗക്രിയ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരാം എന്ന് പറയുന്ന സൂത്രമാണ് ഭാവവചനാസ്ഥ എന്ന് പറയുന്നു. അത് ഖഞ്ഞ് മാത്രമല്ല, ഇങ്ങനെ കുറെ പ്രത്യയങ്ങൾ വരാം, ഖഞ്ഞാദി പ്രത്യയങ്ങൾ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ അർത്ഥം എന്തായിരിക്കും, തുമന്റെ അർത്ഥമായിരിക്കും. അപ്പോ യജ് ധാതുവിൽ നിന്ന് ഖഞ്ഞ് വന്നു കഴിഞ്ഞാൽ തുമൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം കിട്ടുമെന്ന് പറഞ്ഞാൽ തുമന്റെ അർത്ഥം പോലെയുള്ള ഒരർത്ഥം എന്നാണ് പറയുന്നത്. അതാണ് തുമർത്ഥാ തുമനഹ അർത്ഥ ഇവ അർത്ഥോ യസ്യ. അതാണ് തുമർത്ഥം. തുമുൻ വന്നു കഴിഞ്ഞാൽ തുമുൻ എന്നുള്ളതിന് തുമ്മാണ് ശേഷിക്കുന്നത്, ബാക്കി പോകും. അപ്പോൾ തുമുൻ വന്നു കഴിഞ്ഞാൽ എന്ത് അർത്ഥം കിട്ടുമോ അതേ അർത്ഥം കിട്ടും ഖഞ്ഞ് പ്രത്യയം വന്നാലും. അത് ഭാവവചന, അത് ക്രിയ അർത്ഥമായിരിക്കും. അതിൻ്റെ അർത്ഥം ക്രിയയായിരിക്കും. ഉദാഹരണം യജ്ജധാതുവിൽ നിന്ന് ഖഞ്ഞു വന്ന് തുമിന്റെ അർത്ഥമാണ്, അവിടെ ഭാവാർത്ഥമാണ്. ഈ തുമിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വിശേഷത എന്ന് പറഞ്ഞതാണ്. അതിനൊരു മുഖ്യക്രിയ ഉണ്ടായിരിക്കണം. അതിനെ എന്തു പറയും, ക്രിയാർത്ഥക്രിയ എന്ന് പറയുന്നു. മറ്റൊരു ക്രിയയ്ക്ക് വേണ്ടിയുള്ള ക്രിയയായിരിക്കണം. ഇവിടെ യാഗായ യാതി, യാഗായ യാതി. അപ്പോ അവിടെ യാനക്രിയ എന്തിനു വേണ്ടി? യാഗത്തിന് വേണ്ടി. എന്നാൽ യാഗായ എന്നുള്ളടത്ത് തുമ്മുണ്ടോ? ഇല്ല, അത് ഖഞ്ഞന്തമാണ്. എന്നാൽ തുമ്മിന്റെ അർത്ഥമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് യഷ്ടും യാതി. യഷ്ടും യാതി എന്ന് പറയുന്നത് തുമ്മുന്നന്തമാണ്. യഷ്ടും യാതി. പക്ഷെ ഇതേ അർത്ഥത്തിൽ തന്നെ എന്ത് പറഞ്ഞു? യാഗ ശബ്ദം ഉണ്ടാക്കി യഷ്ടു എന്നുള്ള അർത്ഥത്തിൽ. അത് വേറെ പ്രത്യേകമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഖഞ്ഞന്തമായ ശബ്ദത്തിൽ നിന്ന് ചതുർത്ഥി വരണം. ഇത് കൃതന്ധത്തിൽ വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ഇത് ഇവിടെ ഇത്രയും മനസ്സിലാക്കുക. യഷ്ടും യാതി എന്ന് പറയുന്നിടത്ത് യഷ്ടും എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്ന അതേ അർത്ഥത്തിൽ യാഗശബ്ദം വന്നു കഴിഞ്ഞാൽ അവിടെ ക്രിയാർത്ഥക്രിയ ഉപപദമായിരിക്കുമ്പോൾ യാതി, ആ യാഗശബ്ദത്തിൽ നിന്ന് ചതുർത്ഥി വരും. ഇത്ര ഇപ്പോൾ മനസ്സിലാക്കുക, ബാക്കിയൊക്കെ പിന്നീട് മനസ്സിലാകും. കാരണം കൃതന്ധത്തിൽ ഭാവവചനാഷ്ഠ എങ്ങനെയാണ് പ്രത്യയങ്ങളെ വിധിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ. ഇത്രയും മനസ്സിലാക്കുക. യഷ്ടും യാതി എന്ന് പറയുന്നിടത്ത് യഷ്ടും എന്ന് പറയുന്ന തുമന്തം പ്രയോഗിച്ചിരിക്കുന്നു. ഇതുപോലെ ഇതിന്റെ അർത്ഥം പോലെയുള്ള ഒരർത്ഥത്തിൽ യജുധാതുവിൽ നിന്ന് കഞ്ഞു വന്നു കഴിഞ്ഞാൽ യാഗം എന്നുള്ള രൂപം വരും. അവിടെ ക്രിയാർത്ഥക്രിയ ഉപപദമായിരുന്നാൽ ഏതാണ് ഇരുന്നാൽ ആ യാഗശബ്ദത്തിൽ നിന്ന് ചതുർത്ഥി വരും. അത് തുമന്നന്തമല്ല, പക്ഷെ അത് ഖഞ്ഞന്തമാണ്. തുമന്നർത്ഥത്തിൽ ഖഞ്ഞിനെ വിധിക്കുന്ന ഇതിനുള്ള സൂത്രമാണ് ഭാവവചനാശ്ച. അതാണ് ഭാവവചനാശ്ച ഇതി സൂത്രേണ യോ വിഹിത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവവചനം എന്ന് പറയുന്ന സൂത്രത്തിലൂടെ യോ വിഹിത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? യഹ പ്രത്യേക വിഹിത. ഭാവവചനാശ്ച എന്നുള്ള സൂത്രത്തിലൂടെ ഏതൊരു പ്രത്യയത്തെയാണോ വിധിച്ചത്, ഇവിടെ ഖഞ്ഞാണ്. വേറെയും പ്രത്യയങ്ങളുണ്ട്. തദന്താത് ച, തദന്തം എന്ന് പറഞ്ഞാൽ പ്രത്യാന്തം. ഖഞ്ഞന്തത്തിൽ നിന്നും ചതുർത്ഥി സ്യാത്, ഇവിടെ ഖഞ്ഞന്തമാണ് യാഗം. അതിൽ നിന്ന് വന്നു യാഗായാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം ചെയ്യുന്നതിന് പോകുന്നു. ഇത് യഷ്ടും യാതി എന്നും പ്രയോഗിക്കാം, തെറ്റല്ല. യാഗം ചെയ്യുന്നതിന് പോകുന്നു, യാഗക്രിയയ്ക്ക് വേണ്ടി പോകുന്നു. അടുത്ത് നമസ്വസ്തി സ്വാഹ സുധ അലം മഷൽ യോഗാശ്ച. ഏഭിര്യോഗേ ചതുർത്ഥി സ്യാത്. ഇതും ഉപപദ വിഭക്തിയാണ്. ഹരയെ നമ. ഇവിടെ നമ ശബ്ദത്തിന്റെ നമസ്കാരം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ യോഗത്തിൽ എന്തോന്നു? ഹരി ശബ്ദത്തിൽ ചതുർത്ഥി വന്നു. ഹരയെ നമ എന്ന് വന്നു. അടുത്തത് ഉപപദ വിഭക്തേ കാരക വിഭക്തിർ ബലിയസി. നമസ്കരോതി ദേവാൻ. ദേവന്മാരെ നമസ്കരിക്കുന്നു. ഭക്ത ദേവാൻ നമസ്കരോതി. പരിഭാഷ നമസ്കരോതി ദേവാൻ. ഇവിടെ നമസ്കാരം അകർമ്മകമല്ല. നമസ്കരോതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമസ്കാരം കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നു എന്നാണ്. കര ശിരസംയോഗാദി വ്യാപാരദ്വാര എന്നെടുക്കണം. നമസ്കരോതി തോഷയതി എന്നർത്ഥം. ആരെ? ദേവന്മാരെ. അപ്പോ ഇവിടെ ദേവന്മാരെന്ന് പറയുന്നത് അതിന്റെ കർമ്മമാണ്. ഏതാണ്? നമസ്കാരം കൊണ്ട് തോഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കർമ്മമാണ് ദേവന്മാർ. ഇവിടെ നമ സ്വസ്തി സ്വഹ, നമസിന്റെ യോഗം ദേവനുമായിട്ട് വന്നു. അപ്പൊ ഇവിടെ എങ്ങനെ വരണം? ദേവാൻ എങ്ങനെ വരും? ദേവേഭ്യോ എന്ന് പറഞ്ഞു. നമസ്കരോതി ദേവേഭ്യ എന്ന് പറഞ്ഞു. കാരണം നമസിന്റെ യോഗത്തിൽ ചതുർത്ഥി വരണം. പക്ഷെ ഇവിടെ ദ്വിതി വന്നിരിക്കുന്നു. ഇവിടെ ദ്വിതി വന്ന സൂത്രപ്രകാരം, കാരണം ഇത് കർമ്മമാണ്, കർമ്മണി ദ്വിതി വന്നപ്പോൾ ഇവിടെ തർക്കം വരുന്നു. കർമ്മണി ദ്വിതിയാണ് വരേണ്ടത്, അതെ നമസ്വസ്തി സ്വഹ സ്വധാലം വഷഡ് യോഗ ചതുർത്ഥിയാണോ വരേണ്ടത്. അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പരിഭാഷ വന്നത്. ഉപപദവിഭക്തേഹേ കാരകവിഭക്തിർ ബലീയസി. ഇവിടെ കാരകവിഭക്തി ഏതാണ്? ദ്വിതീയ. ഉപപദവിഭക്തി ഏതാണ്? ചതുർത്ഥി. രണ്ടും കൂടി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ബലം കാരവിഭക്തിക്കാണ്. അതുകൊണ്ട് നമസ്കരോതി ദേവേഭ്യ എന്ന് വരത്തില്ല, നമസ്കരോതി ദേവാൻ. അങ്ങനെ വരത്തും അടുത്തു വരുന്നത് പ്രജാഭ്യ സ്വസ്തി. ഇവിടെ പ്രജാസംബന്ധിയായ സ്വസ്തി എന്നാണ്. ശേഷം ശേഷത്വപേക്ഷയിൽ ഷഷ്ടീകരണം അതിനെ ബാധിച്ചുകൊണ്ട് എന്ത് വരുന്നു? ബൗദ്ധഭക്തിയായ ചതുർത്ഥി ഒന്ന് പ്രജാഭ്യ സ്വസ്തി. നമസ്കരോതി സകർമ്മകം. അതിന്റെ അർത്ഥം എന്താണ്? നമസ്കാരേണ തോഷയതി എന്നാണ് അതിന്റെ അർത്ഥം. നമസ്കാരേണ അനുകൂലയതി എന്നർത്ഥം. അല്ലെങ്കിൽ അകർമ്മകമായി പോകും. കേവലം നമസ്കാരം എന്ന് മാത്രം പറഞ്ഞ ആരെ അനുകൂലിപ്പിക്കുന്നു? ദേവന്മാരെ. ധാതുവർ അർത്ഥാന്തരേപ്പെടുത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ധാതുവല്ല, നമസും കരോതിയും കൂടെ ചേരുമ്പോൾ അങ്ങനെ ഒരു വിശേഷാർത്ഥം കിട്ടും. അഗ്നേയേ സ്വാഹ പ്രജാഭ്യ സ്വസ്തി. അഗ്നി ഉദ്ദേശ്യകം ദ്രവ്യദാനം. അഗ്നേയേ സ്വാഹ, അഗ്നി ഉദ്ദേശ്യമാണ്. ഉദ്ദേശ്യം അഗ്നിയെ ഉദ്ദേശ്യമാക്കുന്ന എന്താണ്? ദ്രവ്യദാനം. ദാനത്തിന്റെ ഉദ്ദേശ്യമായി അഗ്നി. അപ്പൊ ദ്രവ്യദാനം എന്തായി? ഉദ്ദേശം. ഉദ്ദേശത്തിന്റെ വിഷയമാണെന്ത്? ഉദ്ദേശ്യം. ഏതാണോ ഏതിനെയാണോ വിഷയമാക്കുന്നത് ഉദ്ദേശ്യം. എന്താണോ വിഷയമാക്കുന്നത് ഉദ്ദേശം. അപ്പോ അഗ്നി ഉദ്ദേശ്യകം ദ്രവ്യദാനം. അവിടെ ഉദ്ദേശം ഉദ്ദേശ്യം എന്ന വ്യത്യാസം മനസ്സിലാകും. പിതൃഭ്യസ്വത അതും അതുപോലെ തന്നെ പിതൃദ്ദേശ്യകം ദ്രവ്യദാനം എന്നാണ് എന്റെ അർത്ഥം. അതായത് പിതൃക്കളെ സങ്കല്പിച്ചുകൊണ്ട് പിണ്ഡത്തെ സമർപ്പിക്കുമ്പോൾ പറയുന്നു പിതൃഭ്യസ്വത എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ആണ് ഇത് പിതൃക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദ്രവ്യദാനമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് പറയുന്ന കേൾക്കുമ്പോൾ പിതൃക്കൾക്ക് വിവരം പിടികിട്ടും. അവര് അതിനെ സ്വീകരിക്കും. അതുപോലെ തന്നെ അഗ്നേയെ സ്വഹ പറയുന്നതിന്റെ അർത്ഥം ഇത് അഗ്നിയെ ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശ്യമാക്കിയിട്ടുള്ള ദ്രവ്യ ദാനമാണ്. അത് അഗ്നി ദേവതയ്ക്ക് മനസ്സിലാവും. അപ്പൊ അഗ്നി ദേവത അതിനെ സ്വീകരിക്കും. അത് അഗ്നി ദേവതയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സംസ്കൃതത്തിൽ പറയുന്നത് അഗ്നയെ സ്വാഹ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പം ഒരു വിവരമില്ലാത്തതും ചൊല്ലിയാണെങ്കിലും ഫലം ഉണ്ടാകുന്നത് കൊണ്ടാണ്. കാരണം ദേവതയ്ക്ക് പിടികിട്ട് എന്താ പറഞ്ഞത്, ഇവന് മനസ്സിലാകത്തില്ല. ഇവനെഴുതുന്നത് കൊണ്ട് അഗ്നേയെ സ്വാഹ എന്ന് പറയും. എന്ത് സ്വാഹ അതറിയത്തില്ല. പക്ഷെ ദേവതയ്ക്ക് മനസ്സിലാവും, സംസ്കൃതം അറിയാം, അവരുടെ ഭാഷ അമരവാണിയാണ്. അപ്പൊ അവർ പറയും, ഇതാ ഈ പറയുന്നത് ദേവതയെ ഉദ്ദേശ്യമാക്കിയിട്ടുള്ള ദ്രവ്യ ദാനമെന്നാണ്. അപ്പൊ ഈ ദാനം എനിക്കാണ്, ശരി സ്വീകരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്താലും ഫലം ഉണ്ടാകുന്നത്. നമ്മളല്ല അത് അറിയാൻ വയ്യാത്തവർ. അപ്പൊ ആർക്കെന്ന് വിചാരിക്കും, വേറെ ഏതെല്ലാം ദേവന്മാരുണ്ട്? അഗ്നി ദേവൻ സ്വീകരിക്കണമെങ്കിൽ പേര് പറയണ്ടേ? അല്ലെങ്കിൽ പിന്നെ ക്യൂ നിൽക്കേണ്ടി വരും. ദേവന്മാര് ഓരോരുത്തരായി ക്യൂവിൽ നിന്ന് വാങ്ങേണ്ടി വരും. അലമിതി പര്യാപ്തി അർത്ഥഗ്രഹണം വാർത്തികമാണ്. അലമെന്ന് പറയുന്നതുകൊണ്ട് പര്യാപ്തി അർത്ഥത്തെ ഗ്രഹിച്ചോളൂ. എന്തുകൊണ്ടാണ് ഒരു നിയമമുണ്ട്? എന്താണ് സംരൂപം ശബ്ദസ്യ കേട്ടിട്ടുണ്ടോ? ആ ശബ്ദസപ്ന വ്യാകരണത്തിൽ ശബ്ദങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കാവൂ, അർത്ഥത്തെ ഗ്രഹിക്കരുത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെന്ന് എന്താണ്? അഗ്നേർ ഠക് എന്ന് പണിന് പറഞ്ഞു കഴിഞ്ഞാൽ ഠക്ക് എന്ന് പറയുന്ന പ്രത്യയത്തെ വയ്ക്കേണ്ട എവിടെ? അല്ലാതെ അഗ്നിയുടെ പരത്തിൽ കൊണ്ട് വയ്ക്കരുത്. അഗ്നി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പരത്തിലായിരിക്കും. അതാണ് പറയുന്നത് സംരൂപം ശബ്ദസ്യ. എന്നാൽ ഇതിന് മാറ്റമുണ്ട്. എവിടെ എവിടെയാ മാറ്റമുള്ളത്? സ്വപ്ന അശബ്ദ സ്വപ്ന എന്ന് പറഞ്ഞു. ഈ നിയമം ശബ്ദ സ്വപ്നങ്ങളിൽ എടുക്കരുത്. എന്തുകൊണ്ട്? വൃദ്ധി രാധീച്ചെന്ന് പറഞ്ഞാൽ വൃദ്ധി എന്ന് പറഞ്ഞാൽ എന്തിനെ ഗ്രഹിക്കണം? അർത്ഥത്തെ ഗ്രഹിക്കണം. വൃദ്ധിയുടെ അർത്ഥത്തെ ഗ്രഹിക്കണം. ശബ്ദം വൃദ്ധി എന്ന് പറയുന്ന ശബ്ദത്തെ എടുക്കരുത്. അപ്പൊ വൃദ്ധി വരേണ്ടടുത്ത് എന്ത് വരും? വൃദ്ധി ശബ്ദം വന്നാൽ എന്ത് ചെയ്യും? രൂപം കിട്ടും. വൃദ്ധി എന്ന് പറഞ്ഞാൽ വൃദ്ധി ശബ്ദത്തെ അവിടെ വെച്ചാൽ മതിയോ? സ്ഥാനി മാറ്റിയിട്ട് വൃദ്ധിയെ വെച്ചാൽ മതിയോ? മറിച്ച് വൃദ്ധിയുടെ അർത്ഥത്തെ എടുക്കണം. ആണ് പറയുന്നത് സംരൂപം ശബ്ദസ്യ അശബ്ദ സ്വപ്ന. അതനുസരിച്ച് അലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലം ശബ്ദത്തെ എടുക്കാവും. വാർത്തകാരൻ പറയുന്നു അതുപോലെ അലമിതി പര്യാപ്തി അർത്ഥഗ്രഹണം എന്നുവെച്ചാൽ പര്യാപ്തി അർത്ഥക ശബ്ദാനാഗ്രഹണം. ഇതാണ് പര്യാപ്തി അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ എന്നെടുക്കണം. പര്യാപ്തി അർത്ഥത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പര്യാപ്തി അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ, മറ്റ് ശബ്ദങ്ങളെ ഗ്രഹിക്കണം എന്നർത്ഥം. അതേതൊക്കെയാണ്? പ്രഭു, സമർത്ഥ, ശക്ത ഇത്യാദി. തേന, അതുകൊണ്ട് എന്ത് വരുന്നു? ദൈത്യേഭ്യോ ഹരിഹി അലം, അങ്ങനെ പ്രയോഗിക്കാം. ദൈത്യന്മാർക്ക് ഹരി അലം ഭവതി. അതുകൊണ്ട് വേറെ ഗുണമുണ്ട്. എന്താണ്? ദൈത്യഭ്യു ഹരി അലം പ്രഭു. ദൈത്യന്മാർക്ക് ഹരി പ്രഭുവാണോ? പിന്നെ ദൈത്യേഭ്യോ ഹരി സമർത്ഥ, ദൈത്യേഭ്യോ ഹരി ശക്ത. ആ സമയം അലശബ്ദം അലങ്കാരം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും. കുമാരീണാം അലങ്കാര, അവിടെ കുമാരികളുടെ അലങ്കാരം എന്നാണ് അവിടെ ചേർത്ത് ഉപയോഗിച്ചോ? ഏത് വ്യക്തി ഉപയോഗിച്ച്? കുമാരീണാം, കുമാരി ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? കുമാരി, കുമാരിയു, കുമാരി, കുമാരീണാം ഷഷ്ടി ഉപയോഗിച്ചു. ചതുർത്ഥിയിലാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കും? ചതുർത്ഥി ബഹുവചനത്തിൽ ഏകവചനം എങ്ങനെ? കുമാരി, കുമാരി അഭ്യാമ, കുമാരി പ്രഥമ ഏകവചനം എങ്ങനെ? അപ്പൊ ചതുർത്ഥി ദ്വിവചനം എങ്ങനെ വരും? കുമാരീഭ്യാം, അത് നമുക്ക് ചിലപ്പം തിരിഞ്ഞു പോകും, പക്ഷെ അത് കുറച്ച് ആവർത്തിക്കുമ്പം ശരിയായി വരും. കുമാരി, കുമാരീഭ്യാം, കുമാരീഭ്യം എന്ന് പറയേണ്ടതാണ്. എന്തുകൊണ്ട്? അലശബ്ദത്തിന്റെ യോഗം. അതുകൊണ്ടാണ് വാർത്തകാരൻ പറഞ്ഞത് ചിലതിനെ ഒഴിവാക്കിയും വേണം, ചിലത് കെട്ടിയും വേണം കൂടുതലായിട്ട്. ഇപ്പൊ കുമാരീണാം അലങ്കാര എന്നുള്ളത് ചതുർത്ഥി ഒഴിവാക്കി, എന്നാൽ ദൈത്യേഭ്യോ പ്രഭു എന്ന് പറയുന്നിടത്ത് അലശബ്ദം ഇല്ലെങ്കിലും ചതുർത്ഥി വന്നു. അതാണ് അലമിതി പര്യാപ്തി അർത്ഥഗ്രഹണം എന്ന് പറയുന്നതിന്റെ പ്രയോജനം. ഒരു സ്ഥലത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റി എവിടെ ചതുർത്ഥിയെ? കുമാരീണാം അലങ്കാര എന്ന് പറയുന്നിടത്ത് ചതുർത്ഥി ഒഴിവാക്കാൻ പറ്റി. എന്നാൽ ദൈത്യേഭ്യോ പ്രഭു എന്ന് പറയുന്നിടത്ത് അലമാണോ പ്രഭുവാണോ? അലമാണോ പ്രഭുവാണോ? പ്രഭു അലം അർത്ഥത്തെ ഗ്രഹിച്ചോണ്ട് വാർത്തീയത്തിന്റെ പ്രയോജനം പറയണം. വാർത്തീയമില്ലെങ്കിൽ ഏത് രൂപം വരും? ദൈത്യേഭ്യോ അലമെന്നുള്ളതിന് വാർത്തീയത്തിന്റെ ആവശ്യമില്ല. പക്ഷെ വാർത്തീയം വന്നുകൊണ്ട് എന്ത് ചെയ്തു? ദൈത്യേഭ്യോ പ്രഭു എന്ന് പറയുന്നിടത്ത് ചതുർത്ഥി വന്നു. എവിടെ ഒഴിവായി? കുമാരീണാം അലങ്കാര എന്നിടത്ത് ഒഴിവായി. അലങ്കാരം അലങ്കരോതി, അലങ്കാരം നിന്ന് അടുത്ത് മലയാളത്തിലെ അലങ്കാരം, പച്ച മലയാളം. അതിപ്പോ നമസ്കരോതി എന്ന് പറയും പോലെ നമസ്തെന്നുള്ളതിനോട് ചേർന്ന് ചേർക്കുന്നു അതുപോലെ. അതങ്ങനെ എന്ത് വേണം? ക്രിയാർത്ഥക്രിയയുടെ അർത്ഥം അറിഞ്ഞ് അത് ഉപയോഗിക്കാതിരിക്കണം. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഈ ഉദാഹരണങ്ങളൊക്കെ എവിടെയാണ്? ഓരോ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അങ്ങനെ ഒരു ശബ്ദത്തിന്റെ അർത്ഥം അവിടെ കിട്ടണം. അങ്ങനെ കിട്ടിയാൽ അത് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ ഒരു അർത്ഥം ഇവിടെ ഇല്ല. എങ്ങനെ? ദേവാൻ, അനുകൂലയിതും, അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിൽ അത് വരാം. പക്ഷെ അങ്ങനെ ഒരു അർത്ഥം ഇല്ലെങ്കിൽ അത് വരില്ല. അതാണ് അതിന്റെ പ്രയോജനം. ക്രിയാർത്ഥോപദേശി കർമ്മണി സ്ഥാന എന്ന് പറഞ്ഞില്ലേ? അപ്പോ അർത്ഥം അറിഞ്ഞിട്ട് ശബ്ദം ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഒരു അർത്ഥം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിൽ എന്ത് വരൂ? ക്രിയാർത്ഥോപദേശി കർമ്മണി സ്ഥാന വരൂ. ഈ പ്രയോഗിച്ചിരിക്കുന്നിടത്ത് അങ്ങനെ ഒരർത്ഥം ഇല്ല. എന്നാൽ നമസ്കരോതി ദേവാനന്ദ് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് വരും? കർമ്മണി നമസ്കരോതിയുടെ അർത്ഥം എന്താണ്? തോഷയിതും, നമസ്കാരദ്വാര തോഷയിതും എന്നാണ് അതിന്റെ തന്നെ അർത്ഥം. അപ്പൊ അവിടെ കർമ്മമായി, കർമ്മമുണ്ട്. അതിന് അനുകൂല ഇതൊന്നും വേണ്ട പ്രത്യേകിച്ച്, തോഷയിത്വ അല്ലെങ്കിൽ തോഷണദ്വാര അങ്ങനെ അർത്ഥം കൊടുത്താൽ മതി. മറ്റേതങ്ങനെയല്ല, പ്രത്യേകമായി തുമുന്നന്ദം ഉപയോഗിക്കണം. ഒരു ശബ്ദം എന്ന് വെച്ചാൽ ഉപയോഗിക്കണമെന്നില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം എന്നാണ്. ഇത് തോഷയതി എന്നാണ്, തോഷയിതും എന്നല്ല. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്, നമസ്കരോതി ദേവാൻ, നമസ്കാരേണ ദേവാൻ തോഷയതി എന്നാണ് അർത്ഥം. അപ്പോ അവിടെ തുമുന്നന്ദ അർത്ഥത്തിന്റെ അർത്ഥം അവിടെ അതാണ്. വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം വരുന്നു. ഇപ്പൊ നമസ്കരോതി ദേവാൻ എന്ന് പറയുന്നതിന് ഒരാൾ വ്യാഖ്യാനിക്കുകയാണ്, നമസ്കാരദ്വാര ദേവാൻ തോഷയതി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് ഇവിടെ കർമ്മണി ദിതിയോ എന്നിരിക്കുകയാണ്. വേറൊരാൾ ഇത് വ്യാഖ്യാനിക്കുകയാണ്, അങ്ങനെയല്ല, ദേവാൻ തോഷയിതും നമസ്കരോതി എന്ന് പറയുമ്പോൾ അർത്ഥവ്യത്യാസം വരുന്നു. അപ്പോ ദേവേഭ്യ എന്ന് വരുന്നു, അർത്ഥവ്യത്യാസം വരുന്നത് എങ്ങനെ? തുമണ്ണലോ ക്രിയായാം ക്രിയാർത്ഥായോ എന്ന് പറയുമ്പോൾ അത് ഭാവിയിലെ കാര്യമാണ്. അപ്പൊ ദേവാനെന്ന് പ്രയോഗിക്കാനും പാടില്ല. ദേവേഭ്യ ഭാവിയിൽ സന്തോഷിപ്പിക്കുന്നതിന് ഇപ്പോ നമസ്കരിക്കുന്നു, അർത്ഥവ്യത്യാസം വന്നു. മനസ്സിലായോ? ഭാവിയിൽ സന്തോഷിപ്പിക്കുന്നതിന് ദേവന്മാരെ ഇപ്പോ നമസ്കരിക്കുന്നു എന്നർത്ഥം. ഇത് ആണെങ്കിലോ ദേവന്മാരെ നമസ്കാരത്തിലൂടെ സന്തോഷിപ്പിക്കുന്നു എപ്പോ? വർത്തമാനത്തിൽ. മറ്റത് ഭാവി. അപ്പൊ അർത്ഥവ്യത്യാസം വന്നില്ലേ, കാലവ്യത്യാസം വന്നു. ഇത് നമസ്കരോതി ദേവാനെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ തുമുന്നം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ചതുർത്ഥി വരും. അപ്പൊ അത് പറയാൻ പറ്റത്തില്ല, തുമ്മുന്നുണ്ടെന്ന്. ദിതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചതുർത്ഥി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറും. ഭാവിയിൽ സന്തോഷിപ്പിക്കുന്നതിന് ഇപ്പൊ നമസ്കരിക്കുന്നു. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാകരണം. ആ വ്യാകരണ നിയമങ്ങൾ അറിയാതെ ഈ അർത്ഥവ്യത്യാസം മനസ്സിലാകത്തില്ല, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിനു പകരം അങ്ങനെ ഒരു രൂപത്തെ ഉണ്ടാക്കാം. എങ്ങനെ? ദേവേഭ്യ നമഃ നമസ്കരോതി, അങ്ങനെ രൂപം ഉണ്ടാക്കാം. പിന്നെ ദേവേഭ്യ നമഃ അങ്ങനെ ഉണ്ടാക്കാം. രൂപം പല രൂപത്തിലും ഉണ്ടാക്കാം, ഒക്കെ അർത്ഥവ്യത്യാസവും വരും. അങ്ങനെ വരും. അപ്പൊ ദേവേഭ്യ നമഃ എന്ന് മാത്രം പറഞ്ഞാൽ എന്തർത്ഥം വരും? ആ അത്രേ ഉള്ളൂ, ദേവന്മാരെ നമസ്കരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ, അങ്ങനെ വരുന്നിടത്ത് ഇവിടെ ഷഷ്ടി ശേഷപ്രകാരം സംബന്ധാർത്ഥത്തിൽ ഷഷ്ടി വരേണ്ടതിന് ബാധിച്ചുകൊണ്ട് ഈ സൂത്രപ്രകാരം ചതുർത്ഥി വന്നു നടക്കണം. അങ്ങനെ എടുക്കും. പിന്നെ ഇവിടെ പറയുന്നു, പ്രഭുവാദി യോഗേ ഷഷ്ടിയപി സാധു തസ്മൈ പ്രഭവതി സയേഷാം ഗ്രാമണീഹി ഇതി നിർദ്ദേശാ. കാരണം സൂത്രം ഇങ്ങനെയാണ്. എന്താണ്? അലം ശബ്ദത്തിന്റെ യോഗത്തിൽ അല്ലെങ്കിൽ അലം ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിൽ ചതുർത്ഥി വരണമെന്നാണ് നിയമം. പക്ഷെ പാണിനി തന്നെ ഈ നിയമം മറന്നുപോയി സൂത്രം വഴി എന്ന് നമ്മൾ പറയാൻ പാടില്ല. അപ്പൊ അത് പാണിനിയുടെ അനാദരവായിപ്പോ. കാരണം പാണിനി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അലം ശബ്ദത്തിന്റെ യോഗത്തിൽ ചതുർത്ഥി വരണം. വാർത്തികാരം പറഞ്ഞു അലശബ്ദം എന്ന് പറഞ്ഞാൽ പോരാ, പര്യാപ്തി അർത്ഥവും നടക്കണം. എന്തുകൊണ്ട്? ഇങ്ങനെ പ്രഭു സമർത്ഥ ശക്ത എന്നുള്ളതിന്റെ യോഗത്തിന് ചതുർത്ഥി കാണുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത് പാണിനിയുടെ കുറ്റമല്ലല്ലോ. പാണിനി പറഞ്ഞത് അലശബ്ദത്തിന്റെ യോഗത്തിലെന്നാണ്. പക്ഷെ വാർത്തകാരൻ പറഞ്ഞിരിക്കുന്ന അലശബ്ദം പോലെ അലശബ്ദത്തിന്റെ അർത്ഥത്തിന്റെ യോഗത്തിനും വരണമെന്നാണ്. പക്ഷെ അലശബ്ദത്തിന്റെ അർത്ഥത്തിന്റെ യോഗത്തിൽ, അലശബ്ദത്തിന്റെ യോഗത്തിലെ അർത്ഥയോഗത്തിൽ പാണിനി ചതുർത്ഥി ഉപയോഗിച്ചിട്ടുണ്ട്, ഷഷ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ചതുർത്ഥി ഉപയോഗിച്ച സൂത്രമാണ് തസ്മൈ പ്രഭവതി. അവിടെ എന്തുപയോഗിച്ചിരിക്കുന്നു? പ്രഭു, പ്രഭു പ്രപൂർവത്തിലുള്ള ഭൂ ധാതുവിന്റെ രൂപമാണ് പ്രഭവതി. സമർത്ഥൻ പര്യാപ്തി അർത്ഥമാണ്. പര്യാപ്ത അർത്ഥത്തിന്റെ യോഗത്തിൽ അവിടെ അലശബ്ദമില്ല, തസ്മൈ എന്ന് തോന്നുന്നു. പക്ഷെ പാണിനി പറഞ്ഞിട്ടില്ല പ്രഭവതിയുടെ യോഗത്തിൽ ചതുർത്ഥി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അലം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണെന്ന് വാർത്തകാരൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് പര്യാപ്തി അർത്ഥമാണ് എന്ന് വെച്ചാൽ പ്രഭു എന്നുള്ള അർത്ഥത്തിന്റെ യോഗത്തിലും ചതുർത്ഥി വരാം. അതുകൊണ്ട് വാർത്തകാരൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തസ്മൈ പ്രഭവതി എന്ന് പറയുന്നിടത്ത് ചതുർത്ഥി വരാം. പക്ഷെ വേറെ സൂത്രത്തിൽ സ ഏഷാം ഗ്രാമണീഹി, ഗ്രാമണി എന്ന് പറഞ്ഞാലും പ്രഭു അർത്ഥമാണ്. അവിടെ എന്ത് ചെയ്തു? അതിന്റെ യോഗത്തിൽ ഏഷാം ഷഷ്ടി ഉപയോഗിച്ചു. ഇത് വാർത്തകാരൻ പറഞ്ഞിട്ടുള്ളതാണോ? അല്ല, വാർത്തകാരൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? അലം ശബ്ദമായാലും ശരി, അലം ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചാലും ശരി, പാണിനി പറഞ്ഞതനുസരിച്ച് ചതുർത്ഥി വരണമെന്നാണ്. പക്ഷേ പാണിനി തന്നെ എന്ത് ചെയ്തു? അലം ശബ്ദത്തിന്റെ അർത്ഥത്തിന്റെ യോഗത്തിൽ ഷഷ്ടി ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കാം അലം ശബ്ദത്തിന്റെ അർത്ഥത്തിന്റെ യോഗത്തിൽ ചതുർത്ഥിയും വരാം ഷഷ്ടിയും വരാം. അപ്പോൾ ദേവായ അലം അല്ലെങ്കിൽ ദേവസ്യ അലം എന്നും പ്രയോഗിക്കാം. അതാണ് പ്രഭുവാദി യോഗേ, പ്രഭു തുടങ്ങിയ ശബ്ദങ്ങളുടെ യോഗത്തിൽ എന്ന് പറഞ്ഞാൽ പര്യാപ്തി അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിൽ ഷഷ്ടി അഭി സാധു, ഷഷ്ടിയും സാധുവാണ്, സാധുപ്രയോഗമാണ്. തസ്മൈ പ്രഭവതി എന്നുപയോഗിച്ചു, സയേഷാം ഗ്രാമണി എന്നും ഇതി നിർദ്ദേശാതെന്നൊക്കെ. ചുരുക്കത്തിൻ്റെതാണ് അലം ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിൽ ഷഷ്ടിയും വരാം ചതുർത്ഥിയും വരാം. തേന പ്രഭുർ ബുഭൂർഷുർ ഭുവനത്രയസ്യ, ഭുവനത്രയസ്യ പ്രഭു ബുഭൂർഷുഹു, ബുഭൂർഷുഹു ഭവിതും ഇച്ഛുഹു, ഭവിക്കാൻ ഇച്ഛിക്കുന്നവനാണ് അവര് ബുഭൂർഷു എന്ന് പറയുന്നത്. എന്ത്? ഭുവനത്രയസ്യ പ്രഭു, ഭുവനത്രയത്തിന്റെ പ്രഭു, ബാക്കിയില്ല, ബാക്കി ഇവിടെ നിന്ന് എടുത്തതാണത്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പ്രഭു ശബ്ദത്തിന്റെ യോഗത്തിൽ ഭുവനത്രയസ്യ എന്ന് ഷഷ്ടി ഉപയോഗിച്ചു. ശരിക്കും പ്രഭു ശബ്ദത്തിന്റെ യോഗത്തിൽ എങ്ങനെ വരണം? ഭുവനത്രയായ എന്ന് പറഞ്ഞു, ഭുവനത്രയായ പാണിനിയുടെ നിയമം അനുസരിച്ച്. എന്തുകൊണ്ട്? അലം ശബ്ദത്തിന്റെ യോഗം ഇവിടെ ഇല്ലെങ്കിലും വാർത്തകാലം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അലം ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള പ്രഭുവുണ്ട്, അതിന്റെ യോഗത്തിൽ സൂത്രപ്രകാരം എന്ത് വരണം? ചതുർത്ഥി. പക്ഷെ ഇവിടെ ഷഷ്ടി ഉപയോഗിച്ചു. എന്തുകൊണ്ട്? സ ഏഷാം ഗ്രാമണി എന്ന് പാണിനി പ്രഭു അർത്ഥത്തിലുള്ള ശബ്ദത്തിന്റെ യോഗത്തിൽ അവിടെ എന്തുപയോഗിച്ചു? ഷഷ്ടി. അപ്പൊ ആ സൂത്രമാണ് ജ്ഞാപകം, ഇതും ശരിയാണ്. ഭുവനത്രയസ്യ പ്രഭു എന്ന് ഉപയോഗിക്കുന്നത് ശരി തന്നെയാണ്, അതിന് ജ്ഞാപകമാണ്. സ ഏഷാം ഗ്രാമണി നിർദ്ദേശാത്. ഷഷ്ടിയല്ല അധികവും പ്രയോഗിക്കുന്നതാണ്. അത് കാണും, ചവർത്തി ഉപയോഗിക്കാം. അതിനോട് അന്വയിക്കുന്നതിന് രണ്ടും ഉപയോഗിക്കാം. ഷഷ്ടിയാണ് പൊതുവെ കൂടുതൽ കാണും. അടുത്ത് നമസ്വസ്തി സ്വഹ സ്വധ അലം. അടുത്ത് വരുന്ന വഷട്ട്, വഷട്ട് ഇന്ദ്രായ. അവിടെ വഷട്ടിന് ഉദാഹരണം കൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ പറഞ്ഞു അതുപോലെ ഇന്ദ്ര ഉദ്ദേശ്യകം ദ്രവ്യദാനം. ചകാരഹ പുനർവിധാനാർത്ഥ. ഈ സൂത്രത്തിൽ നമ സ്വസ്തി സ്വഹ സുധ അലം വഷ യോഗ ച, ഇവിടെ ഒരു ച ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി ഒരു പരസൂത്രമുണ്ട്, ചതുർത്ഥീജ ആശിഷ്യാശിഷ്യ ഭദ്ര മദ്ര കുശല സുഖാർത്ഥ ഹിതേഹി എന്ന് ഇനി വരാൻ പോകുന്ന ഒരു സൂത്രമുണ്ട്. ആ സൂത്രം, ഈ സൂത്രത്തിന്റെ വിഷയത്തിൽ തന്നെ വികല്പമായിട്ട് ഷഷ്ടിയും ഇരിക്കുന്നു, ചതുർത്ഥിയും ഇരിക്കുന്നു. ഈ സൂത്രത്തിന്റെ വിഷയത്തിൽ വികല്പമായി ഷഷ്ടിയും ചതുർത്ഥിയും വിധിക്കുന്ന ഒരു പരസൂത്രമുണ്ട്. അതിതിനെ ബാധിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ അതിനെ ബാധിച്ചുകൊണ്ട് വീണ്ടും ചതുർത്ഥി വിധിക്കാൻ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. സ്വസ്തി ഗോഭ്യോ ഭൂയാ. നമ്മ സ്വസ്തി എന്നുള്ളതനുസരിച്ച് സ്വസ്തിയുടെ യോഗത്തിൽ ഗോ ശബ്ദത്തിൽ നിന്നെന്ത് വരും? വരാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനെ ബാധിക്കുന്ന സൂത്രമാണ് അടുത്ത് വരാൻ പോകുന്ന ചതുർത്ഥിയിലെ ആശിഷി എന്ന് പറഞ്ഞാൽ ആശീർവാദ അർത്ഥത്തിൽ ഷഷ്ടിയും വരാവുന്നു. ആശീർവാദ അർത്ഥത്തിൽ ഷഷ്ടിയും വന്നവിടെ എങ്ങനെയിരിക്കും? ഗോശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ? അതെങ്ങനെ ഗാവോ എന്ന് തോന്നുന്നു? ഗാവോ ഗാവഹ. പിന്നെ അതവിടെ അവിടെ എന്തോന്നുഹോ ഗാം ഗാവോ ഗാവഹ. പിന്നെ അവിടെ എന്താണ് പഞ്ചമിയിലെ ഏത് സൂത്രം വരുന്നു? ഗോഹോ ഗോഹോ ഗവാം. ഷഷ്ടി വരാം, ഏകോചനം വരാം, ഗോഹോ സ്വസ്തി ഭൂയാത്. പക്ഷെ അത് വരാൻ പാടില്ല, കാരണം ഇതിപ്പോ പൂർവ്വസൂത്രമാണ്. ഇതിനെ ബാധിക്കും പരസൂത്രം ഏത്? ചതുർത്ഥി ആശിഷി ആശിഷ്യ ഭദ്രമദ്ര സുഖ കുശല ഹിതാർത്ഥ സുഖേഹി എന്ന് പറയുന്ന ഭാവി സൂത്രം ഇതിനെ ബാധിക്കേണ്ടതാണ്. പക്ഷെ ഈ സൂത്രത്തിൽ ച പറഞ്ഞുകൊണ്ട് ആ സൂത്രത്തെ ഇത് ബാധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും ചതുർത്ഥി എന്നെ വിരിച്ചു. എന്നുവെച്ചാൽ ഷഷ്ടി വരുന്നില്ല എന്നർത്ഥം. ഷഷ്ടി വരാൻ പാടില്ല. വരുന്നതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ സൂത്രം. ഇപ്പൊ പറഞ്ഞില്ലേ അത് വികല്പമാണ്. ചതുർത്ഥിയും വരും, ഷഷ്ടിയും വരും, രണ്ടും വരും. ചതുർത്ഥി ചാന്ന് പറഞ്ഞുകൊണ്ട് ചതുർത്ഥിയും വരും, ഷഷ്ടിയും വരും. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ചകാര പുനർവിധാനാർത്ഥ. ചകാരം സൂത്രത്തിലെ ചകാരം പുനർവിധിക്ക് വേണ്ടിയിട്ടാണ്, വീണ്ടും വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തേന ആശീർവിവക്ഷായാം. അതുകൊണ്ട് ആശീർവിവക്ഷയിൽ, കാരണം ആ സൂത്രത്തിൽ പറയുന്ന എന്താണ്? ചതുർത്ഥീജ ആശിഷി എന്നാണ്. പരാമവി ചതുർത്ഥീജ ആശിഷി ഇത് ഷഷ്ടിയും ബാധിത്വ. പരത്തിലുള്ള അഷ്ടാധ്യായി ക്രമത്തിൽ പരത്തിലുള്ള ചതുർത്ഥീജ ആശിഷി എന്ന് പറയുന്ന ഷഷ്ടിയെ ബാധിച്ചിട്ട് ചതുർത്ഥി ഏവ ഭവതി. ചതുർത്ഥി മാത്രമേ വരത്തുള്ളൂ. സ്വസ്തി ഗോഭ്യോ ഭൂയാത്. ഉപയോഗിച്ചു അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതുമായിട്ട് സമുച്ചയിക്കും. ച എന്ന് പറയുന്നത് സമുച്ചയത്തിനാണല്ലോ. അപ്പോൾ ആ വിധിയുമായിട്ട് ഇത് സമുച്ചയിക്കും. അപ്പം പറയുമ്പോൾ ആ വിധി വരുമ്പോൾ ഇത് പറയും വേണ്ട, ഇതിനെ അതൊന്ന് ആദ്യം ബാധിക്കും, ബാധിക്കുമ്പോൾ ഇത് പറയും ച എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് പ്രവർത്തിക്കും. ച കൊണ്ട് പരം എന്നുള്ള ന്യായം അനുസരിച്ച് പരം നിത്യ അന്തരംഗ അപവാദന ഉത്തരോത്തരം വലിയ എന്നുള്ള ന്യായം അനുസരിച്ച് ഈ രണ്ട് സൂത്രങ്ങളും വരുന്നു. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്വസ്തിയിൽ ചതുർത്ഥി എന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നു ആശിഷിയിൽ ഷഷ്ടി എന്ന്, രണ്ടും വരുന്നു. അപ്പം സംശയം വരും ഏ സൂത്രം വരും, അവൻ പറയുന്നു പരമായതുകൊണ്ട് അത് വരണം. അപ്പം ഈ സൂത്രത്തിൽ ച വരുന്നു പാടില്ല, ഇവിടെ ച ഉള്ളതുകൊണ്ട് സമുച്ചയിക്കണം, വീണ്ടും അത് തന്നെ വരണം. ചായക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. അതാണ് ചകാരം. അപ്പൊ പാണിന് വെറുതെ ഒരു ച എന്നും വയ്ക്കത്തില്ല, നമ്മിന് ഓരോ സൂത്രത്തിനും ഓരോ ച വെച്ചൂടെ, അതില്ലല്ലേ. അപ്പൊ ഒരു ച വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനം കാണും. സമുച്ചയം എന്ന് പറയുന്നത് അതാണ്. ഈ സൂത്രം വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുന്നത്? നമ സ്വസ്തി സ്വാഹ സ്വധ അലം മഷ യോഗാത് ച എന്ന് പറഞ്ഞാൽ ഇനി എന്തോ ഒന്നുകൂടെ അല്ലേ. ഇതിന്റെ എല്ലാ യോഗത്തിലും എന്ത് വരും എന്ന് പറഞ്ഞാൽ ഇനി ഒന്നിലൂടെ ഏതില്? ആശിഷി അർത്ഥത്തിലും. ആശിഷി എന്ന് പറയുന്ന അർത്ഥത്തിലും ചതുർത്ഥി വരും എന്ന് പറഞ്ഞാൽ പിന്നെ ബാധിച്ചു, അതിൽ വന്ന ഷഷ്ടിയെ ബാധിച്ചു. അവിടെ രണ്ടും ചതുർത്ഥിയുണ്ട് ഷഷ്ടിയുണ്ട്. വികല്പമായി വരും. പ്രയോജനം എന്താണ്? വികല്പമായി വരത്തില്ല, ഒറ്റ രൂപയെ വരും. ഏത്? ചതുർത്ഥി മാത്രം വരും. അതാണ് അതിന്റെ പ്രയോജനം.